ഫുൾദാരി മാത്രേ ഇല്ല വോക്കി ടോക്കിയേക്കായി ബട്ടൺ പൊള്ളിലായി മേശുരുത്തിയില കിയോ ശിശു പത്തിനെ കളങ്ക എണ്ണം കീഴ് മിത്തുപാട്ട് ഏവില സദ്യക്കയിൽ എലിയട്ട് ഗിയ ഇതുവാ ഗിയാ ഗിയാ യാവിനെ ഹാസ്റ്റ് ചതക്ക് പറ്റ മേക്കായി പുളി സിൽദാരിയാക്കി ബട്ടൺ പൊള്ളില താപ അപികാവ തീരോ ഏക പാതിലി സാക്കി നിൽദാരി അപേ ലേഖത്തുവാ ബട്ടൻ ഒക്കെ തീരാ ഓക്കെ ആ പൗതു അപ്പൊ അത്രയൊക്കെ ലേഖത്തുവാ ബട്ടൻ ഒക്കെ തീയാകുന്ന സാക്ഷിയൊക്കെ തീരെ അതാകെ തീരെ മേക്കത്തെ അറ്റത്തെ.